നിന്നിൽ നിന്ന് അന്യമായ ഒന്നിൽ നിന്നും ഉണ്ടായതല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്, ജഗത്തുണ്ടായത് ഇതാണ് ത്വം ഹി ബ്രഹ്മ. അന്യം ചോദിച്ചത് എന്താണ്? ഹോഹം കുതോ ജഗതി തം, അതിന്റെ ഉത്തരവാണ് പറയുന്നത്. കുതോ ജഗതിത്വം, ഹോഹോ എന്നുള്ള എന്റെ ഉത്തരവാണ് പറഞ്ഞത്. എന്ത്? ഞാനാരാണോ? അതിനുത്തരം എന്താ പറഞ്ഞത്? ത്വം ഹി ബ്രഹ്മ. അതിനുത്തരം കിട്ടി. രണ്ടാമത്തെ ചോദ്യമാണ് കുതോ ജഗതിത്വം, അതിനാണ് പറഞ്ഞത്. എന്താണ് അപ്പൊ ജഗത്? എന്താണെന്ന് വിശദീകരിച്ചു. ജഗത്തിനെ കുറിച്ചും വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്നിൽ നിന്നും അന്യമായ അതിൽ നിന്നും ഉണ്ടായതല്ല, ഇത് ദൃശ്യമാണ് പക്ഷെ അന്യമായ ഒന്നിൽ നിന്നുണ്ടായത് ഇല്ല. നിന്നിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു തത്വചിന്തയാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ഇന്ന് നമ്മൾ ആരോടെങ്കിലും ജഗത്ത് നിന്നിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആരും അംഗീകരിക്കില്ല, അവിടെ നമ്മൾ മനസ്സിലാക്കും. അതങ്ങനെ എന്നിൽ നിന്ന് ജഗത്തുണ്ടാകും. കാരണം ഇന്ന് ജഗത്ത് എങ്ങനെയാണ് ഉണ്ടായത്, എവിടെ നിന്ന് ഉണ്ടാകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു ലോകം മുഴുവൻ. ജഗത്തിന്റെ ഉത്പത്തി, പരിണാമം, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന് എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? കോസ്മോളജി എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എങ്ങനെയാണ്? അങ്ങനെ പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇതൊന്നും അംഗീകരിക്കില്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. വിവരമുള്ളടത്തൊക്കെ പോയി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, മനസ്സിലായി. നമ്മൾ ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരവും ഉണ്ട് എന്നും പറഞ്ഞൊന്നും ആരുടെ പോയി സംസാരിക്കുന്നു. കോസ്മോളജിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, അങ്ങനെയും ധരിച്ചുള്ളവരുത്. ഇത് എന്താണ്? അപ്പൊ പിന്നെ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഒരു ആധ്യാത്മികമായ ചിന്ത എന്ന രീതി മാത്രമേ നമ്മൾ അതിനെ മനസ്സിലാക്കാവൂ. ഒരു ആത്മീയ ചിന്തയാണ്. ആത്മീയ ചിന്ത എന്ന് പറയുമ്പോഴത്തേക്ക് പ്രപഞ്ചത്തെ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് അവിടെയാണ് ഈ ചോദ്യം വരുന്നത്, ഞാൻ ആരാണ്? അങ്ങനെ അന്വേഷിക്കും, ഞാൻ ആരാണ്, ഇതെവിടെ നിന്നുണ്ടായി. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ നയിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പരമാർത്ഥ ചിന്തയിലേക്കാണ്. ഇതിന്റെയൊക്കെ സത്യം എന്താണ്, പരമാർത്ഥം എന്താണ്, അങ്ങനെ ചിന്തിച്ചു പോകുന്നു ആണ് ആത്മീയ ചിന്തയെന്ന് പറയുന്നത്. പ്രപഞ്ചശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അവര് സത്യം അന്വേഷിക്കുന്നവരല്ല. അവര് എന്താണ് ശ്രമിക്കുന്നത്? ഓരോ കാണുന്ന പ്രതിഭാസങ്ങളെയും നിരീക്ഷിക്കുന്നു, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അതിന്റെ ഓരോന്നിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഈ പരമാർത്ഥം അല്ലെങ്കിൽ സത്യം അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചല്ല ഈ കോസ്മോളജിയിൽ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നു. പരമാർത്ഥം അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? എന്താണ് സത്യം? അതാണ് ചോദ്യം. അത് ലോകം ഇങ്ങനെ അനിത്യമായ ലോകത്തെ കണ്ടിട്ട് ചോദിക്കുന്നു, ഇതൊക്കെ അനിത്യമാണെങ്കിൽ എന്താണ് സത്യം? അങ്ങനെയാണ് ഈ കാരണാന്വേഷണം കണ്ട് തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യന്റെ വളരെ പുരാതന കാലം മുതലുള്ള ഒരു ചിന്തയാണ് ഇത്. കോഹം കുതോ ജഗതി, ഞാനാരാണ്, ഈ ലോകം എവിടുന്നാണ്, ഇതൊരു എന്താണോ ആധ്യാത്മികമായ ചോദ്യമാണ്, ഇതൊരു ഭൗതികമായ ചോദ്യമല്ല. നമ്മൾ മനസ്സിലാക്കും, കോസ്മോളജിയൊക്കെ പഠിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണോ ഭൗതികമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ അവരുടെ ഉത്തരങ്ങളും എന്തായിരിക്കും? ഭൗതികമായ ഉത്തരങ്ങളാണ്. അവർ പറയും പല പല അവർക്ക് തിയറികളുണ്ട്, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന അതൊക്കെ ഭൗതികമായ അന്വേഷണങ്ങളും അതിൻ്റെ ഭൗതികമായ സമാധാനവും. രണ്ട് രണ്ട് വഴിക്കാ പോകുന്നു. അവർക്കങ്ങനെ ഒരു പാരമാർത്ഥിക സത്യം എന്ന് പറയുന്ന അവരുടെ അജണ്ടയിലുള്ള കാര്യമല്ല. അങ്ങനെ ഒന്നിനെ കുറിച്ച് അവർ കൺസിഡർ ചെയ്യുന്നില്ല, അവർ ചിന്തിക്കുന്നുമില്ല. ഇവിടെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോകത്തിൽ നോക്കുമ്പോൾ ഒരു പാത്രം തനിയും ഉണ്ടാകാറില്ല. പാത്രം ഉണ്ടാകണമെങ്കിൽ ആര് വേണം? ഒരു പാത്രം ഉണ്ടാക്കുന്ന ഒരാൾ വേണം. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ സ്വന്തം കാര്യം നോക്കുമ്പോഴും താനും തനിയും ഉണ്ടായില്ല, അമ്മ പ്രസവിച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, പറയിലോട്ട് പറയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യകാരണ ബന്ധം കാണുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ എടുത്താലും അത് കാര്യകാരണ ബന്ധത്തിൽപ്പെട്ടായിരിക്കുന്നു. അത് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതിനും എല്ലാം കാരണങ്ങളുണ്ട്, അവിടെയെല്ലാം കാര്യവുമുണ്ട്. ഈ കാര്യകാരണ ബന്ധത്തിലാണ് ഈ പരിണാമം നടക്കുന്നത്, എല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ കാര്യകാരണ ബന്ധത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? കേവലം ചിന്തയിലൂടെ ചിന്തിച്ച് ആ ചിന്തയെന്ന് പറയുമ്പോൾ ഇവിടെ യുക്തി ഉപയോഗിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഭൗതികമായി അങ്ങോട്ട് പഠനമൊന്നും നടത്തുന്നതിനുള്ള ഭൗതിക വിജ്ഞാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ പിന്നെ കേവലം ചിന്തയെ മാത്രം ആശ്രയിച്ചു കുത്തിയിരുന്നു. ചിന്തിച്ചതിനാണ് എന്ത് പറയുന്നത്, ധ്യാനിച്ചു എന്ന് പറയുന്നു. ഇവരിങ്ങനെ ചിന്തിച്ചു, ഗുഹകളിലും പാറപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ചിന്തിച്ചു ഇതെങ്ങനെ ഇതൊക്കെ ഉണ്ടായി. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോ അവസാന ഒരു തീരുമാനത്തിലെത്തി എന്താണ്, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിറയെ കാര്യകാരണങ്ങൾ കാണുന്നതുകൊണ്ട് ഈ പ്രപഞ്ചവും ഒരു കാര്യമായിരിക്കും. ഇതിന് പിന്നിൽ ഒരു കാരണം വേണം. അപ്പോ അങ്ങനെ പിന്നിലൊരു കാരണം ആരാണോ ആ കാരണം, ആ കാരണത്തെ വിളിച്ച് പ്രപഞ്ച സൃഷ്ടാവ്. ആ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവിടെ മാത്രമല്ല. ആ പ്രപഞ്ച സൃഷ്ടാവെന്ന് അവരുടെ കൽപ്പന, അവരിങ്ങനെ കൽപ്പിച്ച അതിനൊരു പേരും കൊടുത്തു. എന്തായി അവരടുത്ത് പറഞ്ഞത് ആരാണോ അള്ളാഹാണോ, ആരെന്നൊന്നും അറിയത്തില്ല, ഒരു പേരിട്ടത് ആരാണ് അള്ളാഹ്. അപ്പൊ അവര് പറയാ അള്ളാഹാണ് സൃഷ്ടിച്ചു എന്ന്. എങ്ങനെ മനസ്സിലായി? അത് അള്ളാഹ് തന്നെ എന്നോട് പറഞ്ഞു. വേറെ ആര് പറയാനോ? ഒരാൾ പറയണം അള്ളാഹ് എന്നോട് പറഞ്ഞു ഞാനാ സൃഷ്ടിച്ചു. ശരി എന്നാ സംബന്ധിച്ചു, അയാള് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു ശരിയാണ്. അള്ളാഹ് ഇയാളോട് പറഞ്ഞെങ്കിൽ ഇയാള് സത്യം പറയുന്ന ആളാണ്. ചെല്ലു പറഞ്ഞു എന്താണ്, ഒരു കർത്താവ് യഹോവ. ഇവിടെ വന്നപ്പോ അത് പല പേരാണ്. ഇവിടെ സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുമ്പോ എന്താണോ, അതിന്റെ പേരെന്നൊന്നുമില്ല. സൃഷ്ടി ലൂതമുള്ളിൽ ഇരുന്ന് നൂല് വലിച്ച് നൂത്ത് കളിച്ചിടും, കളിച്ച് എന്താണ്, അവിടെ ആരായി സൃഷ്ടിച്ച ആളുടെ പേരെന്തായി, ഷൺമുഖൻ. ഇപ്പൊ ഒരുപാട് പേർക്ക് ഷൺമുഖൻ എന്ന് പേരുണ്ട്. ആ ഷൺമുഖൻ എന്താ, ഈ ചിലന്തി എങ്ങനെയാണോ നൂല് വലിച്ച് കളിക്കുന്നത് പോലെ ഒരാള് ലോകത്തെ സൃഷ്ടിച്ച്, ഒരിടത്ത് ശിവനെന്ന് പറയും, ചിലടത്ത് വിഷ്ണു എന്ന് പറയും, ചിലടത്ത് ദേവി എന്ന് പറയും. എന്താണ് പറയുന്നത്? പാരായതും മീനായതും ജനൻ മാനായ മീനും മാനും നാനാവിധ പ്രകൃതിമാനായതെന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താണോ അതിന് ദേവിയായി, ആണായി പെണ്ണായി, എന്തായാലും അവിടെ ഒരു സൃഷ്ടികർത്താവ്. ഇത് പണ്ടേയുള്ള കാഴ്ചപ്പാടാണ്, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് വന്നു കഴിഞ്ഞാൽ ആ സൃഷ്ടികർത്താവ് എങ്ങനെയായിരിക്കണം, അതും ചിന്തിച്ചു. കാരണം ഈ ലോകത്തിലെ പാത്രത്തെ ഉണ്ടാക്കുന്ന പോശവൻ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും, പാത്രവും ഉടഞ്ഞു പോകും. കൊശവനെ പോലെ ഒരാൾക്ക് ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല, അയാൾ സൃഷ്ടിപ്പെട്ടു പോയി. അപ്പോ അയാള് ഒന്ന് ഈ ലോകത്തിൽ നിന്നും വേറെ ആയിരിക്കണം, മാറി നിന്നെ സൃഷ്ടിക്കാൻ പറ്റും. കുടമല്ല കൊശവൻ, മാറി നിന്നിട്ടാണ് കുടത്തെ ഉണ്ടാക്കിയത്. അതുപോലെ ലോകത്തെ സൃഷ്ടിച്ച ആൾ എങ്ങനെ ആയിരിക്കണം? ലോകത്തിൽ നിന്നും വേറെ ആയിരിക്കണം, ലൗകികനായിരിക്കാൻ പാടില്ല, അലൗകികനായിരിക്കും. പിന്നെ ഈ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പണിയല്ല അല്ലേ. ഭൂമി മാത്രം സൃഷ്ടിച്ചാൽ പോരാ, നമ്മളീ കാണുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ആദികൾ സർവത്തെയും സൃഷ്ടിക്കും. അത്രയും സൃഷ്ടിക്കണമെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? സർവശക്തൻ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കും? സൃഷ്ടിച്ചാൽ മതിയോ? ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കണ്ടേ? നമ്മളെല്ലാം കാര്യം നോക്കിയിരിക്കണ്ടേ? ഒരാൾ അങ്ങോട്ട് പോകുന്നു, സൃഷ്ടിയില്ല, അയാളിപ്പോ എന്ത് ചെയ്യുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു അല്ലേ. അതുകൊണ്ട് ആളെങ്ങനെയായിരിക്കുന്നു സൃഷ്ടി? സൃഷ്ടികർത്താവ് സർവജ്ഞനായിരിക്കുന്നു, സർവശക്തനായിരിക്കുന്നു. പിന്നെ ഈ സൃഷ്ടിയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോണ്ടേ? അപ്പോ എല്ലാത്തിന്റെയും നിയാമകനായിരിക്കണം. പിന്നെ ഈ സൃഷ്ടിയിലൊരു വ്യവസ്ഥയൊക്കെ വേണ്ടേ? സൃഷ്ടിയിൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പ്രവർത്തിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ചു കളഞ്ഞാലോ? അപ്പോ എല്ലാവരും ഇന്ന് പരിഗണിക്കുന്ന ഒരാളായിരിക്കണം, പരമകാരുണികനായിരിക്കണം. അപ്പോ ഇത് ആരാ തീരുമാനിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരാൾ സൃഷ്ടികർത്താവായിരിക്കണമെന്ന് തീരുമാനിച്ചാറ? മനുഷ്യൻ തന്നെ അല്ല സൃഷ്ടികർത്താവാണോ ഇതൊക്കെ പറഞ്ഞത്? മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കണ്ടെത്തുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരാള് ഉണ്ടായാൽ മാത്രമേ ഇന്നത്തെ നിലയ്ക്ക് ഈ സൃഷ്ടി ഇങ്ങനെ പോകത്തുള്ളൂ. അല്ല സാറിന് ഒരാളെന്ന് വിചാരിച്ച പറ്റത്തില്ല. അപ്പൊ ഈ കാണുന്ന എല്ലാത്തിനും മേലെയുള്ള ഒരാള്. അതുകൊണ്ടാണ് പല മതങ്ങളിലും ദൈവം എന്ന് പറയുന്നത് എവിടെയിരിക്കുന്നു? ഞാൻ ആകാശം, എല്ലാവരും ഞാൻ ആകാശത്ത് നോക്കിയാ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതിനൊക്കെ മേളിലിരിക്കുന്നു. അപ്പൊ ആകാശത്ത് നോക്കി അവിടെ നക്ഷത്രങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിനും മേളിൽ മനുഷ്യന്റെ സങ്കല്പമാണ്. ഇങ്ങനെയാണ് ഈ ഫിലോസഫി തത്വചിന്ത ഉണ്ടാക്കിയത്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അപ്പൊ അതിനൊരു യുക്തി അവർ കണ്ടുപിടിച്ചാണ് കാര്യകാരണ യുക്തി എന്ന് പറയുന്നത്. ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം ഉണ്ടാവണം. അത് ഒരു കാരണം തന്നെ വേണമെന്നില്ല, ഒരുപാട് കാരണങ്ങൾ വേണം, എന്നാലേ ഉണ്ടാവും. ഇപ്പോൾ ഒരു കുടം ഉണ്ടാവണമെങ്കിൽ കുടാലം മാത്രം വിചാരിച്ചാൽ മതിയോ? സമവായ കാരണം, അസമവായ കാരണം, നിമിത്ത കാരണം, സാധാരണ കാരണം, അസാധാരണ കാരണം, അവർ നോക്കിയപ്പോൾ എന്താണ്? അതിൽ ഒത്തിരി കാരണങ്ങൾ വേണം, അല്ലെ? ഏക കാരണമുണ്ട്. ഒരു കാരണം കൊണ്ടൊരു കാര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്ത് സൃഷ്ടിക്കുന്നതിനോ, ജഗത്ത് സൃഷ്ടിക്കുന്ന ഈ എല്ലാ കാരണങ്ങളും ചേർന്നിരിക്കുന്ന ഒരു കാരണമാണ്. അതാണ് ഈ പറഞ്ഞത്. കഷ്ടാവിന് ജ്ഞാനശക്തിയുണ്ട്, എല്ലാം അറിയുന്നതിനുള്ള ശക്തി, ക്രിയാശക്തിയുണ്ട്, എല്ലാം ചെയ്യുന്നതിനുള്ള ശക്തി, ഇച്ഛാശക്തിയുണ്ട്, എന്തും സങ്കല്പിച്ചാൽ മതി. ഉദാഹരണം പോണ മണ്ണെടുത്ത് കുഴച്ച് ഉരുട്ടി ചക്രത്തി വെച്ച് ഉണ്ടാക്കി പിന്നെ അതിനെ ഉണക്കി പിന്നെ ചൂളയിൽ വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജഗത് സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന എങ്ങനെ? ഇച്ഛാശക്തിയുണ്ട്, സങ്കല്പിച്ച ലോകം ഇങ്ങനെയുണ്ട്. കാര്യങ്ങൾ വളരെ ഈസിയാക്കണം, എന്നാലേ അങ്ങനെ ഒരാളിനെ ഈശ്വരനായി അംഗീകരിക്കാൻ പറ്റും. ഇത് മനുഷ്യൻ ചിന്തിച്ചു കണ്ടെത്തിയാണ്. അങ്ങനെ വെറുതെ അങ്ങൊരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നിയുണ്ട്. ഒരു സൃഷ്ടികർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ന്യൂനതകൾ വരാമോ, ആ ന്യൂനതകളെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് പരിഹരിച്ച് പരിഹരിച്ച് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരും, അത് പരിഹരിക്കണം, അങ്ങനെ പരിഹരിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ സർവജ്ഞൻ സർവശക്തൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ചേർത്ത് അവസാനം ഇങ്ങനെ ഒരു ഈശ്വരൻ എന്നുള്ളൊരു ധാരണയിൽ എത്തിച്ചേർന്നു. അപ്പൊ അതൊരു ചെറിയ കാര്യമില്ല. ഇത് എങ്ങനെ ഒരാൾ കണ്ടുപിടിച്ചാണോ? മനുഷ്യൻ തലമുറ തലമുറ തലമുറ തലമുറ കണ്ടുപിടിച്ചാണ്. അങ്ങനെയാണ് ജഗത് സ്രഷ്ടാവായ ഒരു ഈശ്വരൻ എത്തിച്ചേർന്നത്. അപ്പൊ അതിന് അവൻ കൂടുതലും ആശ്രയിച്ച എന്തിനാ? എന്തിന്? അവന്റെ ചിന്തയാണ് ആശ്രയിച്ചത്. ഇത് കറക്റ്റ് അല്ലല്ലാണോ? നിങ്ങളെ ആരെയും വായിച്ചില്ലേ? ഏകദേശം ശരിയാണ്. അങ്ങനെ ഒരു ചിന്തിച്ച് യുക്തിപൂർവം ചിന്തിച്ച് ഒരു സൃഷ്ടികർത്താവിന് എന്തൊക്കെ ന്യൂനതകൾ സംഭവിക്കാമോ ആ സംഭവങ്ങളെല്ലാം നിഷേധിച്ച് അങ്ങനെ അവരാണ് ഒരു സൃഷ്ടികർത്താവിനെത്തിച്ചത്. അത് എത്രയോ പേര് ചിന്തിച്ചു, ദാർശനികന്മാർ ഇത്ര നൂറ്റാണ്ടുകൾ അവരിനെ കുറിച്ച് ചിന്തിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു ഈശ്വരനെ കണ്ടെത്തുമ്പോ പിന്നീട് അതിന് ഒരുപാട് സമസ്യകൾ വരും, താത്വികമായ പ്രശ്നങ്ങൾ വരും. അവിടെയാണ് പിന്നെ ചിന്തിക്കുന്നത്, ആ ഈശ്വരൻ ഈ ജഗത്തും തമ്മിൽ എന്താകും, എങ്ങനെയായിരിക്കും? ഈശ്വരനല്ലേ സൃഷ്ടിച്ചത്? അവനാണ് നേരത്തെ പറഞ്ഞത്, ദൂതം ഉള്ളിലിരുന്ന് നൂല് വലിച്ച് നൂത്ത് കളിച്ചിടും സാധനം തനതുള്ളിലാക്കി ലയിച്ചിടുമ്പടി മായയാ ഭൂതഭൗതികമൊക്കെയും ആ ഇങ്ങനെ പറഞ്ഞ് അതൊരു യുക്തിയാണ്. അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് ഇതിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടിക്കുന്നതിനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനൊരു ചോദ്യമാണ്. ഇത് ഇത് ഇങ്ങനെ ചില യുക്തികളൊക്കെ കണ്ടത് ഈ ചലന്തിയെ പോലെ ഈശ്വരൻ തന്നിൽ നിന്ന് തന്നെയാണ്, വേറെ പുറമെ ഒന്നിനെ ആശ്രയിച്ചില്ല. വേണ്ട ഉരുപ്പടികളൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. എന്തിനു സൃഷ്ടിക്കുന്നു? അതിലല്ല വേറെ, അതിന് ശരിയായൊരു സമാധാനമൊന്നുമില്ല. പിന്നെ ഈശ്വരൻ സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടി? ടൈം പാസിന് വേണ്ടി. ഈശ്വരന് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, സമയം പോണം. ലീല എന്ന് പറയുന്നതാണ് ടൈം പാസിന് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചു. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാറില്ല. അതുപോലെ ബാക്കിയുള്ളവൻ കിടന്ന് അനുഭവിക്കുന്നു, അത് പ്രശ്നമൊന്നുമില്ല. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ടൈം പാസ്. ഈശ്വരനെ സംബന്ധിച്ച് ലീലയാണ്. കാരണം ഇതൊക്കെ ഓരോ സമസ്യകൾ വരുമ്പോഴാണ് ഇത്തരം ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനു സൃഷ്ടിച്ചു? ഇവിടെ ഒരുപാട് മനുഷ്യന് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സൃഷ്ടിച്ചാളല്ലേ ഇതിനൊക്കെ ഉത്തരവാദി? എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ കഷ്ടപ്പാടിൽ നിന്നെല്ലാം മോചനത്തിന് ശ്രമിക്കുന്നു. ഈ കഷ്ടപ്പാട് ഉണ്ടാക്കിയിട്ട് പിന്നെ കഷ്ടപ്പാട് ആരുണ്ടാക്കി? ഇതെങ്ങനെ വന്നു? സൃഷ്ടിച്ചയാളെ പരമ കാരുണികനാണെന്ന് പറയുന്നു. എന്തിനാ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു? എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാൻ എന്താണ്? നിങ്ങളെല്ലാവരും മോചിച്ചോളി, കഷ്ടപ്പാടുണ്ടാക്കിയാലും സൃഷ്ടിച്ചാലും. ഇങ്ങനെ ഒരുപാട് സമസ്യകൾ വരുന്നു. അങ്ങനെ ചിന്തിക്കുന്നു താത്വികമായ ചോദ്യങ്ങൾ. അപ്പൊ അതിന് ആണ് ഈ ഇങ്ങനെയുള്ള പറയുന്നത്. ഒരു ലീല, ഈശ്വരന്റെ ലീല, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഈശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. അതുപിന്നെ അടുത്ത് അതിനും ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കും. എന്താണ്? ശരി, ഇതൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികളുള്ള ഒരു ഈശ്വരൻ ഈ ലോകത്തിനെ സൃഷ്ടിച്ചു. ഇതിനൊരു സൃഷ്ടികർത്താവ് കൂടി ചെയ്തു. അപ്പൊ പിന്നെ ഈശ്വരനെ ആരാ സൃഷ്ടിച്ചത്? ഈശ്വരൻ തന്നെ. അപ്പൊ രണ്ടീശ്വരുണ്ടോ? അച്ഛൻ ഈശ്വരനും മോൻ ഈശ്വരനും. ഈശ്വരനും അപ്പോ ഒരു കാര്യമായി വന്നാൽ എന്ത് വരും? ഈശ്വരനും ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നു. വീണ്ടും കോംപ്ലിക്കേഷൻ ആവും. അപ്പൊ പിന്നെ ആ ഈശ്വരനെ ആര് സൃഷ്ടിച്ചു? ഈശ്വരനെ ആര് സൃഷ്ടിച്ചു? ഇങ്ങനെ പോകും. എന്നുവെച്ചാ അവസാനം അറിയില്ലെന്ന് പറയേണ്ടി വരും. അവരെന്ത് പറഞ്ഞു? ഈശ്വരനെ ആര് സൃഷ്ടിച്ച? ഈശ്വരൻ എന്ന് പറയുന്ന അതാണ്. എന്ത്? ഒരു സൃഷ്ടി കർത്താവാണ് എന്ന് വെച്ചാൽ അതൊരു സൃഷ്ടി അല്ല. അതാണ് ഈ ജഗത്തും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ജഗത്തിനൊരു സൃഷ്ടികർത്താവ് വേണം. ഈശ്വരൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് വേണ്ടാത്ത ആളാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ ഇതാണ്, സർവജ്ഞനും സർവശക്തനും സർവതന്ത്ര സ്വതന്ത്രനും സർവകാരണനും ഒക്കെയാണ്. അങ്ങനെ ഒരാളാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ല, ആരെങ്കിലും സൃഷ്ടിച്ചോ ഈശ്വരൻ? ഈ ജഗത്തിന് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈശ്വരൻ കാരണമായിട്ട് വേണം. പക്ഷെ ഈശ്വരനൊരു കാരണത്തിന്റെ ആവശ്യം ഇല്ലാതാണ്. അതാണ് ഈശ്വരന്റെ ഈശ്വരത്വം എന്ന് പറയുന്നത്. കാരണം വേണ്ടാത്ത ഒരാൾ അതാണ് പരമകാരണം. അപ്പൊ ചോദിക്കും, ഉടനെ കേൾക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജഗത്തിനും നിങ്ങളിങ്ങനെ ഒരു ഈശ്വരനെ സൃഷ്ടിച്ചു, എന്നാ പിന്നെ ജഗത്തിനും അത് തനിയും ഉണ്ടായതെന്ന് പറഞ്ഞാൽ പോരെ? അടുത്ത് അത് പറയും, നസ്വതേവ ബാധി. ഈശ്വരന് കാരണം വേണ്ട. ഈശ്വരൻ എന്താണ്? പരമ കാരണമാണ്. എന്നാ പിന്നെ ജഗത്തിന് എന്തിനാ കാരണം? ജഗത്തിന് തനിയെ അങ്ങ് ഉണ്ടായി, അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ പറയാൻ വയ്യാത്തത്? ജഗത്ത് തനിയെ ഉണ്ടായി. ഈശ്വരൻ ഉണ്ടായതല്ല, പരമകാരണനാണ്. ഒന്നും ഉണ്ടായതല്ല ജഗത്ത്, അങ്ങനെയല്ല. എന്തുകൊണ്ട് ജഗത്തിന് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല? എന്തുകൊണ്ടാണോ? ജഗത്തിൽ സർവത്ര കാര്യകാരണ ഭാവം കാണുന്നു, പരിണാമം കാണുന്നുണ്ട്. അത് കാണുന്നോണ്ടാ പറയുന്നത്. എന്താണ് ഇതിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, ജഗത്തിൽ നിരന്തരം കാര്യകാരണങ്ങൾ കാണുന്നതുകൊണ്ട് ജഗത്തിനൊരു കാരണം കൂടിയേ തീരും. അത് യുക്തിയാണോ? അതിനൊരു യുക്തിയുണ്ട്. പ്രത്യക്ഷമായി കാണുന്നതാണ്. ജഗത്തിലെ ഏത് ഹിമാലയ പർവ്വതം എടുത്താലും, പത്ത് കൊല്ലം മുമ്പ് കണ്ട ഹിമാലയ പർവ്വതമല്ല ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കടൽ മാറുന്നു, കര മാറുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ആകാശത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നാലും അതൊക്കെ എപ്പോഴും നോക്കുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആണ് നമ്മൾ കാണുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം മാറുകയാണ് അല്ലേ? അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിന് ഒരു കാരണം കണ്ടെത്തിയാലേ പറ്റും. അപ്പോൾ കാര്യകാരണം പ്രത്യക്ഷമായതുകൊണ്ടാണ് ജഗത്തിൽ അതിനൊരു കാരണം വേണമെന്നും ആ കാരണം മാറാൻ പാടില്ല എന്നും പറയുന്ന ഒരു യുക്തി, യുക്തിയിലൂടെ പറയുന്നതാണ്, വെറുതെ അങ്ങ് പറയുന്നില്ല. ഒരുപാട് കാലം ചിന്തിച്ചതിന് ശേഷം പറയും. അതുകൊണ്ട് ജഗത്തിന് കാരണം വേണം, അതുകൊണ്ട് ജഗത്തിന്റെ കാരണത്തിനും കാരണം വേണമെന്ന് വാശി പിടിക്കുന്നത് കുതർക്കമാണ്. യാതൊരു യുക്തിയില്ല. ജഗത്തിന് കാരണം വേണമെന്ന് പറയുന്നതിന് യുക്തിയുണ്ട്, കാര്യകാരണം പ്രത്യക്ഷമായിരുന്നു. ജഗത്തിന്റെ കാരണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു കാരണമായി കഴിഞ്ഞാൽ മാത്രമേ ഈ ജഗത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന ദേവന്മാർക്കോ ലോകപാലകന്മാർക്കോ ഒന്നും അത് സൃഷ്ടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പരിമിതികളുണ്ട്. അപ്പോൾ അപരിമിതമായ ഒരു ശക്തി, അതിൽ നിന്ന് ജഗത്തുണ്ടായതായി സ്വീകരിക്കുന്നു. അത് ജഗത്ത് പോലെ അല്ല. അതുകൊണ്ട് ജഗത്തിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന കുതർക്കങ്ങളൊന്നും അവിടെ ചോദിക്കാൻ പറ്റില്ല. ഇതൊരു കുതർക്കമാണ്, എന്നാ പറഞ്ഞ ജഗത്തിന് തനിയുണ്ടായിക്കൂടെ? അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ പ്രത്യക്ഷമായി കാണയല്ലേ. നീ തനിയാണോ ഉണ്ടായത്? ആണോ? അതേ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാ ഉണ്ടായത്? സംശയമുണ്ടോ? പിന്നെ ആ ചോദ്യം ചോദിച്ചാൽ അർത്ഥമുണ്ടോ? പക്ഷെ അച്ഛനും അമ്മയും ജഗത്തിൽ പെട്ടാണ്. അപ്പൊ അവർക്കും ഒരു അച്ഛനും അമ്മയും ഉണ്ട്, അവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ പോയി ചെല്ലുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരാൾ അയാൾ തനിയെ നിലനിൽക്കുന്നതായിരിക്കുന്നു. അവിടെ അതാണ് ഈശ്വരനെ അങ്ങനെയാണ് കണ്ടെത്തിയത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞാലും, യുക്തി കൊണ്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞാലും, അല്ല ധ്യാനിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞാലും, സമാധിയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞാലും, ഒക്കെ കാര്യം ഒന്ന് തന്നെ. ഇവരെല്ലാം എങ്ങനെയുള്ള മനുഷ്യരാണ്? ചിന്തിക്കുന്ന മനുഷ്യരാണ്. ഒരാൾ ചിന്തിച്ചാൽ ഒരുപാട് ചിന്തിച്ചാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചവർ മനസ്സിലാക്കിയതിന് ശേഷം ഇവരിത് മനസ്സിലാക്കി ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയും കുറ്റമറ്റ് ചിന്തിച്ച് ഇങ്ങനെ ഒരു കാര്യത്തെ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്നൊരു കാരണത്തിൽ എത്തിച്ചേരുക, ഈശ്വരനെ എത്തിച്ചേരാൻ പറ്റില്ല. ഈ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പറ്റുക, ഈ മൊബൈൽ നമുക്ക് ഉപയോഗിക്കാനേ പറ്റും, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. അപ്പൊ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അത് ചില പ്രത്യേക ആൾക്കാരുടെ ജോലിയാണ്. ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ആർക്കാണെങ്കിലും ഉപയോഗിക്കാം, അതിനൊരു പ്രാഥമിക ജ്ഞാനം മതി. ഉണ്ടാക്കുന്നതിനാണെങ്കിലോ എന്തെല്ലാം സംവിധാനം വേണം, എത്ര ആൾക്കാർ ശ്രമിക്കണം, എത്ര കാലത്തെ അറിവ് വേണം. അപ്പൊ ഈ പഴയകാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചവരെന്ത് ചെയ്തു? ഈശ്വരനെ കണ്ടെത്തി. എന്നിട്ടവരെന്ത് ചെയ്തു? ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞു, ആ ഞങ്ങൾ ഈശ്വരനെ കണ്ടെത്തിയിരിക്കുന്നു. വേദാഹം, വേദം, പുരുഷൻ, മഹാന്തം, ആദിത്യ വർണ്ണം, തമസപ്രസ്ഥ എന്നൊക്കെ പറഞ്ഞവര് വർണ്ണിച്ച് ഈശ്വരൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? അവർക്ക് ഈ പറയുന്ന ഈ ഭേടാകൂടങ്ങളും യുക്തികളും ഒന്നും അവർക്ക് അവരുടെ തലയിൽ കയറുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അവരെന്താ ചെയ്തത്? അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇവരുടെ യുക്തിയും അതും ഇതും അതൊക്കെ അങ്ങോട്ടോ ഒന്നും എല്ലാവരുടെയും തലയിൽ കൂടെ ഓടത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ ഒരു കാര്യം മാത്രം സ്വീകരിച്ചു, അങ്ങനെ ഒരു ഈശ്വരനാണിത് സൃഷ്ടിച്ചത്, അങ്ങനെയാണ് ഈശ്വര വിശ്വാസം ഉള്ളത്. മനസ്സിലായോ? ഒരു കൂട്ടരതിനെ കണ്ടെത്തി, മറ്റൊരു കൂട്ടരതിനെ വിശ്വസിച്ചു, അങ്ങനെയാണ് ഈ വിശ്വാസികളുണ്ടായത്. ഈ കണ്ടെത്തിയത് കുറച്ച് ആൾക്കാരാണ്, വിശ്വാസികൾ ഒരുപാട് പേരാണ്. ഇതാണ് ഇതിന്റെ ഭൗതികമായ പശ്ചാത്തലവും അതിന്റെ ചരിത്രവും. അങ്ങനെയാണ് ഇത്രയും വലിയ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ശാസ്ത്രമൊക്കെ എല്ലാവർക്കും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റുമോ? ഈ എഴുതിവെച്ചിരിക്കുന്നതിന്റെ ഒരു ഒരു പദ്യത്തിന്റെ അർത്ഥം എത്ര മനസ്സിലാക്കാൻ പറ്റും? ചിന്തിച്ചൊക്കെ പ്രയാസം. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ എന്താണ്, ഒരു ഈശ്വരൻ ഉണ്ട്, അതിന് വേറെ ചിലവ് പ്രയത്നമൊന്നും ആവശ്യമില്ല. നമ്മള് ഇപ്പൊ വിശ്വാസത്തിന്റെ തലം വേറെയാണ്, അതൊരു ചിന്തിക്കാൻ കഴിയില്ലാത്തവരുടെ, അറിയാൻ കഴിയില്ലാത്തവരുടെ ഭാഗത്താണ് വിശ്വാസം നിൽക്കുന്നത്. അതെപ്പോഴും മനസ്സിലാകും. അറിവുള്ളവരും വിശ്വാസികളും രണ്ടു കൂട്ടരാണ്. അവർ വിശ്വാസികളാകുന്നത് അവർക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ്, അതിനകത്രയും അവരുടെ ബുദ്ധി പോകാത്തതുകൊണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു വൈകാരികമായ ഭാവമാണ്, അറിയുക എന്ന് പറയുന്ന ഒരു വിചാരത്തിന്റെ തലമാണ്, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരെയൊക്കെ എന്ത് പറയും, ജ്ഞാനികൾ എന്ന് പറയും. അവരെ കുറിച്ച് പറയുന്നത് ജ്ഞാനികൾ, അവരറിഞ്ഞവരാണെന്നാണ് പറയുന്നത്. ആ സമയം അവരുടെ അനുയായികളെ കുറിച്ച് എന്താ പറയുന്നത്, വിശ്വാസികളാണ്. പിന്നെ നമ്മൾ അവർക്കൊരു ഓമന പേരിട്ട് വിളിക്കും, അവരൊക്കെ ഭക്തന്മാരാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നത് ഇവർക്ക് മണ്ടന്മാരാണെന്നാണ്, മനസ്സിയാത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവർക്ക് ഭക്തന്മാരാണ്, ഇവർക്കൊന്നും അറിയത്തില്ല. സ്വാമിക്കെല്ലാം അറിയാം, സ്വാമി ആരാണ്, ജ്ഞാനി. ഇങ്ങനെ രണ്ടായി തിരിഞ്ഞത് ഇങ്ങനെയാണ്, രണ്ട് വിവാഹം ഉണ്ടായത് ഇങ്ങനെയാണ്. അങ്ങനെയാണ്. എന്താണോ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എത്തിയതും പ്രചരിച്ചതും ഇങ്ങനെയാണ്. ശരി.